പക്ഷേ മറ്റൊന്നുകൂടെ പറഞ്ഞല്ലോ, എന്താണ് അവനവൻ ആത്മസ. അപ്പോ കുറച്ചുപേർ അങ്ങനെയുണ്ട്, അവനവന്റെ സുഖത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അവനവന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പം സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്, സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കി. അല്ലാതെ ഗുരുവിനെ പോലെ ഉള്ളവരെന്ന് വെച്ചാൽ ശരിയാണ്, അവര് അവർക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും ചെയ്തില്ലല്ലോ. കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല അവര്. ഗുരു തന്നെ എന്താണോ ഗുരുവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൂടെ കാണാൻ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് ആ 10 രൂപ എടുത്ത് കൊടുത്തതിന് ബഹളം ഉണ്ടാക്കി ചെമ്പഴന്തിക്കാർ പോയോ എന്ന് ചോദിക്കുന്നതാണ്. കാരണം ഗുരു കൊണ്ടിരുന്നത് ജനങ്ങൾ ഇതൊക്കെ ഗുരുവിനെ ഏൽപ്പിച്ചത് ഈ സമ്പത്ത് ഇതൊക്കെ സമൂഹത്തിന് അന്നത്തെ സമൂഹത്തിന് അത് ആവശ്യമായിരുന്നു, അവരുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് സമ്പത്തൊക്കെ ഇവിടെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയല്ല. അപ്പൊ സ്വാഭാവികമായും ആൾക്കാർ അങ്ങനെയും ചിന്തിക്കുക. എന്താണ് അപ്പോൾ ലോകത്തെ എല്ലാം വസുദൈവ കുടുംബകം എന്നല്ലേ പറയുന്നത്? ലോകം തന്നെയാണ് കുടുംബം. അപ്പൊ തന്റെ കുടുംബവും അതിൽ പെടത്തില്ലേ? അങ്ങനെയും ചിന്തിക്കാമല്ലേ. ലോകം തന്നെ ഒരു കുടുംബമാണ്. അപ്പൊ തന്റെ കുടുംബം, തന്റെ കുടുംബം എന്ന് പറയുമ്പോൾ തന്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ഇതൊക്കെ അവരും അതിൽ പെടത്തില്ലേ? അപ്പൊ ലോകത്തിന് ചെയ്യാമെങ്കിൽ അവർക്കും ചെയ്തുകൂടെ എന്നൊരു ന്യായം അവിടെ വരാം. സാമാന്യമായി അത് ശരിയാണ്, പക്ഷെ ലോകത്തിന് ചെയ്യുന്നതും സ്വന്തം കുടുംബത്തിന് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? ലോകത്തിന് ചെയ്യുന്ന കൂടുതൽ മമത സ്വന്തം കുടുംബത്തോടുണ്ടാവും. കാരണം അവിടെ ഈ രക്തബന്ധം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ആ രക്തബന്ധം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന കൂടുതൽ സ്വന്തം കുടുംബത്തോട് ചെയ്യാനൊരു പ്രവണത സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് വരുമ്പം ആ കുടുംബത്തോടൊരു പ്രത്യേക മമത വരികയും അവർക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുകയും ചെയ്യും മറ്റുള്ളവരൊക്കെ കൂടുതൽ. അത് ഒന്ന്. മറ്റൊന്ന്, സമൂഹം ഇതൊക്കെ ഇങ്ങനെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി. ഇവിടെയെന്ന് വെച്ചാൽ നാട് മുഴുവൻ സഞ്ചരിച്ച് ധനവാന്മാരെയൊക്കെ കണ്ട് അല്ലാത്തവരെയൊന്നും എല്ലാം സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവന്നു വിദ്യാഭ്യാസ സ്കൂളും അതും ഇതുമൊക്കെ നാട് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാശെടുത്ത് കുടുംബത്തിൽ ചെലവാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അത് സംശയം ചോദ്യം ചെയ്യപ്പെടും. മറ്റാർക്കെങ്കിലുമൊക്കെ ചെയ്താൽ അവർ സഹിക്കും, സ്വന്തം കുടുംബത്തിന് ചെയ്താൽ അത് വിമർശിക്കപ്പെടും. അവിടെ മമതയില്ലെങ്കിലും ജനങ്ങൾ അത് മമതയായിട്ട് വ്യാഖ്യാനിക്കും. അപ്പോ അത് വിവാദങ്ങൾ ഉണ്ടാക്കും, വെറുതെ സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാക്കും. അപ്പോ ചിന്തിക്കും സമൂഹം എന്തോ പറഞ്ഞോട്ടോ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന പോരെ എന്ന് പറഞ്ഞ അങ്ങനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നിടത്ത് സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം ആ ആ പ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കും. അത് പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പോ ഈ പ്രവർത്തിക്കുന്നവന്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഘടകമാണ് പ്രവർത്തനത്തിൽ. പ്രവർത്തനങ്ങളൊക്കെ നേരെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ പ്രതിച്ഛായ കളങ്കപ്പെടാൻ പാടില്ല. ഇതൊരു പ്രധാന കാര്യമാണ്. ഇല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കും. അപ്പോ പ്രത്യേകിച്ച് അന്നത്തെ ചുറ്റുപാടുകളിലൊക്കെ ഗുരുവിന്റെ പ്രതിച്ഛായക്ക് എന്തെങ്കിലും ഒരു കളങ്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നായാലും ഇന്നായാലും ശരി, സന്യാസിമാര് പൊതുപ്രവർത്തനത്തിലൂടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രതിച്ഛായ വിമർശന അതീതമായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പണ്ടിവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിയുടെ ഈ പ്രവർത്തനത്തിൽ കുറെ പേര് അനുകൂലമായി കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ സമൂഹത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഭയങ്കരമായ വിമർശനം ഉണ്ടായിരുന്നു. ഒരു തീർത്ഥാടനം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. തീർത്ഥാടനത്തിൻ്റെ ഞാൻ രാവിലെ പിന്നെ താഴെ ഇറങ്ങി, താഴെ ബുക്ക് സ്റ്റാളും അതൊക്കെ ഉണ്ടല്ലോ. അന്ന് ഈ അവിടെ ഈ രണ്ട് കെട്ടിടങ്ങളുണ്ട്. ഏതാണ് പണി തീരാതെ കിടക്കുന്ന കെട്ടിടമില്ല, എൻ്റെ ഇപ്പുറത്തുള്ള കെട്ടിടമില്ല, രണ്ട് കെട്ടിടമില്ലാത്ത സമയം. അപ്പൊ അവിടെ നിറയെ ബുക്ക് സ്റ്റാളുകളാണ്. ഞാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഒരു മാധ്യമം പത്രത്തിൻ്റെ ലേഖകൻ മറക്കലുള്ള ആള് നേരെ ഇവിടെ വരുമായിരുന്നു. ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഒരു മുസ്ലിം പുള്ളി തീർത്ഥാടനത്തിന്റെ അന്നാണ് അത് പത്രം കൊണ്ടുവന്നത്. എൻ്റെ ഫ്രണ്ട് പേജില് വാർത്ത, ഇവിടുത്തെ ഒരു പ്രധാന സ്വാമിയെ കുറിച്ച് വളരെ മോശമായൊരു വാർത്ത. ഞാനത് വായിച്ച് രാഷ്ട്രീയക്കാരെ പോലെയല്ല, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ ഞെട്ടുമല്ലോ എന്തെങ്കിലും വാർത്ത കേൾക്കുമ്പോൾ. അതുപോലെയല്ല, കാരണം നമ്മളൊക്കെ വളരെ ബഹുമാന ആദരവോടുകൂടി കാണുന്ന ഒരു സ്വാമിയെ കുറിച്ചൊരു വാർത്തയാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ ഞെട്ടിയേ പറ്റും. കാരണം തീർത്ഥാടനത്തിൻ്റെ എന്നാണ് നീ പത്രം ഇവിടെ ഇട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. വരുന്ന ജനങ്ങൾ മുഴുവൻ വായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഈ പത്രം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഞാൻ ഈ പത്രം എടുത്തുകൊണ്ട് നേരെ ഈ സ്വാമിയുടെ അടുത്ത് തന്നു. ഉടൻ തന്നെ സ്വാമിയുടെ അടുത്ത് സ്വാമി ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ ഒന്നും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമായിരുന്നു. ഇത് വളരെ മോശം വാർത്തയാണ്. അത് രണ്ട് പേജിൽ വലുതായി ശിവഗിരി മഠാധിപതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാർത്തകളാണ്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു സ്വാമി. അത് വായിച്ചില്ല, ഹെഡിങ് മാത്രമേ നോക്കിയുള്ളൂ. സ്വാമിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. അപ്പോൾ സ്വാമി പറഞ്ഞ വാർത്ത, ഞാൻ അസംഗനായ ആത്മാവാണ്, എന്നെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, ഞാൻ എല്ലാത്തിനും സാക്ഷിയാണ്. ഞാൻ എല്ലാത്തിനും സാക്ഷിയാണ്. എന്നെ കർത്തൃത്വം ഭോക്തൃത്വമൊന്നും, സത്യം പറഞ്ഞാൽ ഞാനും വീണുപോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. എന്റെ ഭയങ്കര എന്താണ് സംഘർഷം അപ്പൊ തീർന്നു. ഞാനെന്ന് അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ കാണാൻ. ഇന്നത്തെ പോലെയുള്ള ഈ കുരുട്ട് ബുദ്ധി അന്നില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണുപോയി. ഞാൻ വളരെ സമാധാനമായിട്ട് ഞാനും അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അസംഗനായ സാക്ഷിയാണ്, എന്നെ ഒന്നും ബാധിക്കത്തില്ല. പത്രത്തിൽ എന്താ അച്ചടിച്ചു വന്നാൽ എന്താ എന്നൊക്കെ സ്വയം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. പക്ഷെ ഇത് എനിക്ക് പറയാം, ഞാൻ ഒരാളോട് പറഞ്ഞുകൊടുത്ത എന്നെപ്പോലെയുള്ള ബുദ്ധികളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തൽക്കാലം സമാധാനപ്പെടും. അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവരുമുണ്ട്. അവരാണെങ്കിൽ എന്ത് ചെയ്യും? അതെന്താ ഈ സ്വാമി പറയുന്നത്? ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നിട്ട് ഇങ്ങനെ അവർക്ക് മനസ്സിലാകത്തില്ല ഈ പറയുന്നത്. പക്ഷെ പത്രത്തിൽ എഴുതിയിരിക്കുന്ന അവർക്ക് മനസ്സിലാകും എന്താ എഴുതിയിരിക്കുന്നത്. ഈ സ്വാമി പറയുന്നത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അസംഗനാണ്, സാക്ഷിയാണ്, എന്നെ ഒന്നും ബാധിക്കുന്നില്ല. അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ എന്ത് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ഒരു കെട്ട് പേപ്പർ അവിടെ കൊണ്ടുവച്ചിരുന്നു, ആ പത്രമേ കാണാറില്ല. ഞാൻ താഴെ ചെന്നപ്പോൾ അതെങ്ങോട്ട് പോയി? ഒരു കെട്ട് ഫ്രീ കൊടുക്കാൻ വെച്ചിരുന്ന പത്രം. മനസ്സിലായോ? ഈ കേസ് പിന്നീട് കോടതിയിൽ പോയി. കോടതിയിൽ പോയി പിന്നെ വിചാരണ നടന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നൊക്കെ പോയി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ആ കോടതി വിധി വന്നിരിക്കുന്നു. ഇതിലെ പ്രതി, രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ ഒക്കെയാണ് ഈ സ്വാമി. ഇദ്ദേഹം ഇതിൽ കുറ്റക്കാരനാണ്, പക്ഷെ ആള് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ശിക്ഷ പ്രഖ്യാപിച്ചില്ല. ഇത് ഞാൻ വായിച്ചു. പിന്നെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയാൻ വേണ്ടി ആ വിശുദ്ധാനന്ദ സ്വാമി എന്നെ നിർബന്ധമായിട്ട് വിളിച്ചു ഇവിടെ കൊണ്ടിരുത്തുകയും ചെയ്തു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പോ ഈ താൻ അസംഗനാണ്, സാക്ഷിയാണ് എന്നൊക്കെ പറയുന്ന ഈ കപട വേദാന്തം ഇത് പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അതിജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സന്യാസിമാര് അത്തരം വിമർശനങ്ങൾക്ക് അതീതനായി. പ്രത്യേകിച്ച് സന്യാസി, രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ പ്രശ്നമുണ്ട്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഒരാരോപണം വന്നു. ആരോപണം വന്നാലും പ്രതാപനൻ ആരോപണം വന്നു, പിണറായി വിജയൻ ഇന്നും മുഖ്യമന്ത്രിയാണ്. റാഫേൽ ആരോപണം വന്നു, നരേന്ദ്രമോദി ഇന്നും പ്രധാനമന്ത്രിയാണ്. ഇവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു സന്യാസിയെ സംബന്ധിച്ച് അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താണ് ചെമ്പഴുത്തിക്കാർ പോയോ എന്ന് ചോദിക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ അവരുടെ സർക്കാർ. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്ന അതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പലതും കാണും. അത് അങ്ങനെ ന്യായീകരിക്കുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യണം? എന്തായിരുന്നു അതിന്റെ ഗുരുവിന്റെ നിലപാട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ഗുരു എങ്ങനെയാണ് അങ്ങനെ ഒരു സന്ദർഭത്തെ കൈകാര്യം ചെയ്തത്? അവരൊക്കെ കഷ്ടപ്പാടില്ലായിരുന്നു. ആ കഷ്ടപ്പാട് ഓർത്തുകൊണ്ടാണ് 10 രൂപ എടുത്ത് ചൈതന്യാൻ സ്വാമി കൊടുത്തത്. അവസാനം ഒരു ചോദ്യം ചെയ്തു, ആരാ കൊടുത്തത്? അവസാനം ഒന്ന് ഗുരുവിന് സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളായിരുന്നു ചൈതന്യൻ സ്വാമി. അതുകൊണ്ട് വന്ന് പറഞ്ഞു ഞാനാ കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഗുരു ഒന്നും മിണ്ടി. ചൈതന്യൻ സ്വാമി അങ്ങനെ വഴക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഗുരുവിന് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അപ്പോ അങ്ങനെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവര് പൊതുസമ്പത്ത് അങ്ങനെ വിനിയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും അന്നത്തെ ആ സാഹചര്യം. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് അതീതനായി നിന്നതുകൊണ്ടാണ് ഗുരുവിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അവിടെ ഗുരു ആത്മസുഖത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. ഇവിടെ പറയുന്ന പോലെ എന്തായി? കൃപാലുവായി അഹർനിശും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതാണ് മനസ്സിലാക്കുന്നത്. അത് പിൽക്കാലത്ത് സംഭവിച്ച അപചയം, അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അസംഗനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും കാര്യമില്ല. അപ്പൊ സമൂഹം എങ്ങനെ കാണുന്നു നോക്കും. അപ്പൊ അങ്ങനെ അവരുടെ പ്രതിച്ഛായ എന്ന് പറയുന്നത് കളങ്കമറ്റതായിരിക്കണം എന്നുള്ളതാണ്. മതി, ഈ ഒരു കാര്യത്തില്ല, ഏത് കാര്യത്തില്ല, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ വിട്ടുപോവുക, മാറി നിൽക്കുക. കാരണം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഒരു വ്യക്തിയെ ബാധിക്കത്തുള്ളൂ, ഒരു പ്രസ്ഥാനത്തെ ബാധിക്കത്തില്ല. അതുകൊണ്ട് അവിടെ ഗുരുവിന്റെ പ്രവർത്തനത്തെയാണ് മാതൃകയാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി വേദാന്തം ഉപയോഗിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് ശരി, കൃപാലുവായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് സഹജമായിട്ടിരിക്കുന്നു. സാധാരണ മനുഷ്യനോ സന്യാസിമാരോ എന്നൊക്കെ ഉണ്ടല്ലോ. സാധാരണക്കാരുടെ കാര്യം പോട്ടെ, സന്യാസിമാര് അവർക്ക് കഴിയുമോ? അതാണ് ഇവിടെ പറഞ്ഞത്. സന്യാസം എന്ന് പറഞ്ഞു അവര് മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക, മുഖ്യം അതായിരിക്കും. തന്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി രാവും പോകാനും പ്രവർത്തിച്ചാൽ പിന്നെ കുളിക്കുകയും പല്ലുകയും ഒന്നും വേണ്ടെന്ന് ആൾക്കാർ ചോദിക്കും. അല്ലേ, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ, അപ്പൊ കുളിക്കാമോ പല്ലുകയ്ക്കാമോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിച്ചാൽ. അതല്ല, അതാണ് സന്യാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ, കുളിക്കത്തില്ല, പല്ലുകയ്ക്കത്തില്ല, മുടിയൊക്കെ കഴിഞ്ഞോ, ജടയൊക്കെ ഇട്ട് നാട്ടിച്ച്, അതാണ് ത്യാഗം, വൈരാഗ്യം. അതൊക്കെ ഒരു തരം കൃക്കുകളാണ് എന്നേ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ സാധാരണ കൃക്കല്ല, അത് ആത്മീയ കൃക്കെന്ന് പറയും. അതെ, പിന്നെ അങ്ങനെ നടക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഞാനൊക്കെ ഇങ്ങനെ ഈ രംഗത്തേക്ക് വരുമ്പോൾ ധാരാളം വായിക്കുമായി, ആ വായനയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ സംസ്കൃതം പഠിക്കുകയോ ഏതെങ്കിലും ശാസ്ത്രങ്ങൾ അതിൻ്റെ വഴിക്ക് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വായന കിട്ടുന്നതെല്ലാം വായിക്കും. അന്നൊരു പുസ്തകം ഞാൻ വായിച്ചതാണ്. വായിച്ചു എന്ന് പറയുമ്പോൾ ഒരു 10-40 വർഷം മുമ്പുള്ള കാര്യം പറയുന്നു. ആ ഏകദേശം 40 വരും. തപോവന സന്നിധിയിൽ ഒരാഴ്ച. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ തപോവന സന്നിധിയിൽ ഒരാഴ്ച? അങ്ങനെ അപ്പോ തപോവന സ്വാമി എന്ന് പറയുന്നത് സന്യാസിമാരെല്ലാം വളരെ ആദരിക്കുന്ന, വളരെ ത്യാഗ വൈരാഗ്യങ്ങളോടുകൂടിയൊക്കെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സന്യാസ ജീവിതത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഹിമാലയത്തിൽ പോയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് താഴോട്ടിറങ്ങി അവിടെ തന്നെ ജീവിതകാലം മുന്നോട്ട് പോയി. അദ്ദേഹത്തുമായിട്ട് വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിലെ വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമി അദ്ദേഹമായിട്ടൊരു അഭിമുഖം നടത്തി ഉത്തരകാശിയുടെ മനസ്സ്. തമോഹൻ സ്വാമി ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, കൂടെ ഗുരുവിനെ കാണാൻ വേണ്ടി ഒന്നും കണ്ടില്ല എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിടെ എന്തേലും സൗകര്യം വന്നൊരു തിരിച്ചു പോയി. അദ്ദേഹം പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അന്ന് കൂടുതലൊന്നും അറിയത്തില്ല, വായിച്ചതാണ്. സന്യാസിമാര് ഇപ്പോൾ ഒരു പ്രവണത കാണുന്നുണ്ട്, സ്കൂള്, ആശുപത്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്യാസിമാര് പ്രവർത്തിക്കുന്നുണ്ട്. അത് സന്യാസിക്ക് ചേർന്ന കാര്യമില്ല, അത് ചെയ്യാൻ പാടില്ല. സ്കൂൾ ആശുപത്രിയൊക്കെ ചെയ്യേണ്ടത് സർക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ വായിച്ചപ്പോൾ, നമ്മളിപ്പോ വളരെ ആരാധ്യനായി കാണുന്ന ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് പ്രമാണമാണ്. അപ്പോ അന്ന് ഒരുപാട് സന്യാസിമാര് ഇങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നു, സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, ആശുപത്രി ഉണ്ടാക്കുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞതോടുകൂടി ഈ സ്കൂളും ആശുപത്രിയും ഉണ്ടാക്കുന്ന സ്വാമിമാരല്ല എന്റെ ശത്രുക്കളായി. ഏതിനും നമുക്ക് പെട്ടെന്നൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുമല്ലോ, പ്രത്യേകിച്ചും പ്രായം അതാണ്, പക്വതമില്ലാത്തൊരു പ്രായമാണ്. അപ്പൊ ഞാനിവരെയൊക്കെ വിളിച്ചു, ഇതൊക്കെ എന്തോന്ന് സ്വാമിമാര്, തപോവൻ സ്വാമി പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ചെയ്യരുതെന്ന്. അപ്പൊ ഈ സ്കൂളും ആശുപത്രിയൊക്കെ ഉണ്ടാക്കുന്ന സ്വാമിമാര് ബോധമില്ലാത്തവരാണ്, ഇങ്ങനെയൊക്കെ ഞാൻ വിമർശിക്കുമായിരുന്നു. അത് അന്നത്തെ അറിവ്, നമ്മളെപ്പോഴും അറിവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തപാവന സ്വാമി പറഞ്ഞ 100% ശരിയാണ്, അതെനിക്ക് പിന്നീടാ മനസ്സിലായത്. എന്താണോ സന്യാസിമാര് സ്കൂളും ആശുപത്രിയും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, ഇതെങ്ങനെയാ ശരിയായത്? അത് ശരിയായത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്, ഇദ്ദേഹം പറയുന്നു. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ശങ്കരാചാര്യര് പറഞ്ഞത് 1000 വർഷം എന്നൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, കുറഞ്ഞത് 1000 വർഷം പറഞ്ഞ കാര്യമാണ്. സന്യാസി സന്യാസം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രവൃത്തിയും പാടില്ല, ഒരു പ്രവൃത്തി ആകെ ചെയ്യാന്നുള്ള ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് ശരീരം കൊണ്ട് ചെയ്യാന്നുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഭിക്ഷ വാങ്ങുക, കഴിക്കുക. മനസ്സുകൊണ്ട് ചെയ്യാമെന്നുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മവിചാരം. പിന്നെ ഭിക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ആവാം, ഇതല്ല വേറെ ഒരു പ്രവൃത്തിയും പാടില്ല. ഇതായിരുന്നു ശങ്കരാചാര്യ, ഇതാണ് ഇദ്ദേഹം പഠിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണ്, അദ്ദേഹം ആരെങ്കിലും വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞാലും. അപ്പൊ ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് ഇദ്ദേഹം പറഞ്ഞതെന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. പക്ഷെ പിന്നെ നമ്മുടെ അനുഭവത്തിൽ പിന്നെ വന്നപ്പോ എന്താണോ കാണുന്ന ഒരു കാര്യം, ശരിയാണ് സന്യാസി സ്കൂളും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, പക്ഷെ എല്ലാ സന്യാസിമാരും ഓടി നടക്കുന്നു, പ്രഭാഷണം നടത്തുന്നു, ദക്ഷിണ വാങ്ങിക്കുന്നു, കുറഞ്ഞ പക്ഷം അവരവരുടെ ആശ്രമമെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഇതിലാണ്ട് ഒരു പൊരുത്തക്കേട് തോന്നി പിന്നീട്. അന്ന് ഞാൻ ഈ സ്കൂളുണ്ടാക്കുന്ന എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്, പാടില്ല, തെറ്റാണ് ഇവർ ചെയ്യുന്നത്, ബോധമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ബോധമുണ്ടെന്നാണ് ഞാൻ തിരിച്ചത്, ബാക്കി ആർക്കും ബോധം. പിന്നീടാണ് അതിന്റെ വ്യത്യാസം മനസ്സിലായത്. എന്താണ് നമ്മള് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം മനസ്സിലാക്കുകയാണെങ്കിൽ അത് ശരിയാണ്, പക്ഷെ കാലം അവിടെ നിന്നും ഒരുപാട് മുമ്പോട്ട് പോയി. ശങ്കരാചാര്യര് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു അതൊന്നും അന്ന് നോക്കി യാതൊരു ധാരണയില്ല, അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. പിന്നീടാണ് മനസ്സിലായത്. ഇപ്പൊ ഈ ഇദ്ദേഹം ഈ തപോവനസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ വളരെ ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി. എന്താണോ കാലം മാറിയത് മനസ്സിലായി, അതെനിക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലായി. കാലം ഒരുപാട് മാറിപ്പോയി, അത് അദ്ദേഹം ഹിമാലയത്തിൽ പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗംഗയിൽ കൂടെ ഒരുപാട് ജലം ഒഴുകിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തില്ല. അദ്ദേഹം ആ പഴയ ലോകത്ത് തന്നെ ജീവിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് കാലം മാറിയത് അറിഞ്ഞില്ല? കാലം മാറിയത് അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, തന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ശരിയായ ബോധവാനായിരുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട്, തന്റെ പരിസ്ഥിതിയെ കുറിച്ച് അദ്ദേഹത്തിന് ശരിയായ ബോധം ഉണ്ടായിരുന്നു. തന്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് എന്താണ്? അവരൊക്കെ ജനിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. അപ്പോ തന്റെ ചുറ്റുമുള്ള സമൂഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു കാരണമാണ്, ഇതൊക്കെ ആവശ്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി, അവസരം എന്ന് പറയും. അവസരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവസരങ്ങളാണ് നമ്മളെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഒരു പ്രധാനമായ ഘടകം. കാരണം തപോവൻ സ്വാമി എന്ന് പറയുന്ന അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ എവിടെ ജനിക്കുന്നു എന്നുള്ള കാര്യം. 90% ആൾക്കാർക്ക് അത് സ്വാധീനിക്കുന്ന കാര്യമാണ്. 10% അതിന് അപവാദം. അദ്ദേഹമാണ് അന്നത്തെ ഒരു ആ കാലഘട്ടത്തിലെ ഒരു ഉയർന്ന ജാതിയിൽ ജനിച്ചു. അപ്പോ അവിടെ ഒരു ജാതി പരിരക്ഷ എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു ഉയർന്ന ജാതി ജനിച്ച് അവർക്ക് ഒരുപാട് പരിരക്ഷ കിട്ട സമൂഹത്തിൽ. ഒന്നാ ഏറ്റവും പ്രധാനമായി കിട്ടുന്ന എന്താണ്? ഒരു ജാതി അന്തസ്, ജാതിയുടെ പേരിൽ വരുന്നു. അത് താഴ്ന്ന ജാതിയാണെങ്കിൽ അവിടെ അവഹേളനമായിരിക്കും, ഉയർന്ന ജാതിയാണെങ്കിൽ അന്തസ്സായിരിക്കും അന്നത്തെ സമൂഹത്തിൽ. പിന്നെ സാമ്പത്തികമായ സൗകര്യങ്ങൾ. ചുരുക്കത്തിൽ എന്താണ്? കുട്ടിക്കാലം മുതലെ വലിയ അല്ലലൊന്നും അറിയാതെ വളർന്നു വരുന്നു. ഇപ്പൊ സമൂഹത്തില് അവഹേളനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും നേരിടേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു സാമൂഹ്യ പരിരക്ഷ എന്ന് പറയും. ആ സാമൂഹ്യ പരിരക്ഷ വളർന്നു വരുമ്പോ അങ്ങനെ വളർന്നു വരുന്നവരാണ് ആധ്യാത്മികമായി ഒരു താല്പര്യം വരുന്നു. അപ്പൊ പിന്നെ സമൂഹത്തെ വിസ്മരിക്കുന്നതിന് അവർക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. വേദാന്തം എന്താ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ അസത്യമാണ്, ഇതിലേക്കൊന്നും നോക്കരുത്, ഒന്നും ശ്രദ്ധിക്കരുത്, നേരെ ബ്രഹ്മത്തിൽ തന്നെ നോക്കുക, മുമ്പോട്ട് പോവുക. അപ്പൊ അവരെ സംബന്ധിച്ചത് ശരിയാണ്, അവർക്ക് ജീവിതത്തിൽ അങ്ങനെ വലിയ സങ്കീർണതകളെയും അവഹേളനങ്ങളെയും ആത്മനിന്ദ അതൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ പോയി ചെന്ന് എത്തിപ്പെട്ട എവിടെ? ശങ്കരാചാര്യരുടെ ശിബിരത്തിലാ ചെന്ന് കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്? എല്ലാ കർമ്മവും ഉപേക്ഷിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല. എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധത അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോ അവര് ചിന്തിക്കുന്നതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ഗുരു ഇവിടെ എന്താ പറയുന്നത്? ശങ്കരാചാര്യ അതാ പറഞ്ഞത്. ശങ്കരാചാര്യ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ശങ്കരാചാര്യ ഇത് മാത്രമല്ല പറഞ്ഞത്. അങ്ങനെ സന്യസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവൻ മാത്രമേ സന്യസിക്കാവൂ, ഇങ്ങനെ കുറെ കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തായാലും ഇദ്ദേഹം ബ്രാഹ്മണ ജാതിയിലല്ല ജനിച്ചത്, പിന്നെ ഇദ്ദേഹം എങ്ങനെ സന്യസിച്ചു? അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർ സൗകര്യപൂർവ്വം അങ്ങ് വിടും. എല്ലാവരും അങ്ങനെയാണല്ലോ, നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ഉദ്ബോധിപ്പിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വിടും. ശങ്കരാചാര്യ പറഞ്ഞ എന്താണ്? ബ്രാഹ്മണ ജാതി പറഞ്ഞാലേ സന്യസിക്കാവൂ. ഇദ്ദേഹം ബ്രാഹ്മണ ജാതിയിലല്ല പറഞ്ഞത്, പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? സന്യസിച്ചു. അപ്പൊ ആ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാം. അതിന് എന്ത് സമാനം പറയും? കാലം മാറി, അത് പഴയ കാലത്ത് പറഞ്ഞു, ഇപ്പൊ അതൊന്നും ബാധകമല്ല. സാമൂഹ്യ പ്രതിബദ്ധതയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോ പറയും അത് ശങ്കരാചാര്യ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. അദ്ദേഹം സംസ്കൃതം കൊണ്ട് തന്നെ ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിന് വിമർശിക്കുകയല്ല. സന്യാസി എന്നുള്ളതിനൊക്കെ എല്ലാവരും ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ആ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നുവെന്നും എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് രൂപപ്പെട്ടുവെന്നും പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ സമയം വന്നപ്പോഴത്തെ ഇതൊക്കെ മാറി. കാരണം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഗുരു തിരിച്ചറിഞ്ഞു എന്തൊക്കെയാണ് തന്റെ ചുറ്റുപാടും നടക്കുന്നത്. ഇപ്പൊ ഗുരുവിന് ഈ പറയുന്ന ജാതീയ പരിരക്ഷ അത് ഗുരുവിനുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ അവഹേളനം, ആത്മനിന്ദ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് ഒരാളുടെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് പതിയുന്നത്. തപോവൻ സ്വാമി എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ജീവിക്കേണ്ടി വന്നില്ല. അപ്പോ ഗുരു ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിച്ച് അപ്പോഴാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് മാറുന്നത്. ഗുരുവും പറയുന്നുണ്ട് എന്താണ് തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നത്. അത് പറഞ്ഞതാണ്, പറയാത്ത ഒന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെയും സന്യാസി ഒന്നും പ്രവർത്തിക്കാതിരിക്കേണ്ടവനാണ്, ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടവനാണ്, ബ്രഹ്മവിചാരത്തിൽ ഇരിക്കേണ്ടവനാണെന്നല്ല പറഞ്ഞു. വിനയോ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ്, നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം. ഇപ്പൊ ഗുരുവിന്റെ ആ സാഹചര്യത്തിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് ഗുരു ചെയ്തു എന്താണ്? അമ്പലങ്ങളുണ്ടാക്കി, വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുണ്ടാക്കി, അല്ലേ? അപ്പൊ അതൊക്കെ അന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഗുരു ചെയ്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഗുരു അമ്പലവും ഉണ്ടാക്കിയില്ല, സ്കൂളും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ സാധനങ്ങളുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ അന്ന് അമ്പലമില്ല, സ്കൂളും ഇല്ല. വിദ്യാഭ്യാസവും ആരാധനയും നിഷേധിച്ചവർക്ക് അതിന് അവസരമേ ഇല്ല. അപ്പോ അത് ഒരു ചരിത്രത്തിലെ ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ അതിനാണ് ഒരു പരിഹാരം ഉണ്ടാക്കിയ എന്താണ് വിദ്യാഭ്യാസം ആരാധന അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് പറയുന്നത്, സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരമൊരു സാഹചര്യങ്ങളെ പരിചയപ്പെടാത്തവരാണ് സന്യാസി ഒന്നും പ്രവർത്തിക്കേണ്ട എന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. അപ്പോ ഒരു സാമൂഹ്യ ദൃഷ്ടി നമുക്ക് വരുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ശരിയായ സമാധാനം കിട്ടത്തുള്ളൂ. എന്തുകൊണ്ട് ഇതൊക്കെ മാറി? അപ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ പോളിസി കൊണ്ട് കാലം മുന്നോട്ട് പോകത്തില്ല, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഗുരു തന്നെ മാതൃകയായി കാണിച്ചു കൊടുത്തു, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. മാതൃക എന്ന് പറഞ്ഞാൽ കൃപാലു എന്ന് പറയുന്ന ഇവിടുത്തെ ആ പൂർണ്ണാർത്ഥത്തിൽ ഗുരു അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ തുടരണോ എന്നുള്ള മറ്റൊരു ചോദ്യം വരും. അപ്പോ അന്നത്തെ സാഹചര്യം അല്ലല്ലോ. ഗുരു എന്ന ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ആൾക്കാർ കുളിച്ച് വൃത്തിയായി അമ്പലത്തിലൊക്കെ വരും. അന്ന് ശുചിത്വം തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ഒരു കുളിസംഘം ഉണ്ടാക്കണമെന്ന് വരെ ഗുരു പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. ഈ അമ്പലങ്ങളുണ്ടെന്നും ഇനി കാര്യമായ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വരെ ഗുരു പറഞ്ഞു. കാരണം അത് പ്രയോജനപ്പെട്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം തോന്നുന്നു. ജനങ്ങളുടെ ജനങ്ങളെ ഒന്നിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നും അത് ഇടിച്ചു കളയാമെന്നും പറഞ്ഞില്ല, അത് ആവശ്യമുണ്ടെന്ന് പിന്നും പറഞ്ഞിട്ടുണ്ട്. 1917 പറഞ്ഞു. എന്താണ് ആവശ്യം? 27 ഗുരു വീണ്ടും പറയുന്നുണ്ട്, ആ ഇതുകൊണ്ടൊക്കെ കുറച്ച് പ്രയോജനമുണ്ട്. പക്ഷേ രണ്ടു വശവും പറയുന്നുണ്ട്. അത് ഏത് ലക്ഷ്യത്തെ കണ്ടുകൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്, ആ ലക്ഷ്യത്തിനോട് അടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഇവര് പറയുന്നതിന്റെ ചുരുക്കം. അത് ലക്ഷ്യത്തിൽ നകന്നു പോവുകയാണെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതാണ് രണ്ടഭിപ്രായം പറയുന്നതിന്റെ താല്പര്യം. ഈ സമൂഹത്തിൽ പല പ്രവണതകളും കാണുന്നുണ്ട്. കുറെ പേർക്ക് അത് പ്രയോജനം ചെയ്യുന്നു, കുറെ പേര് എന്താണ് അതിന് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോ അവിടെ എന്തു വരുന്നു, സന്യാസി തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നു, അത് അത്രേ ചെയ്യാനുള്ളൂ സന്യാസിക്കുന്നുള്ളതാണ്. ആ സന്യാസം പിന്നെ പിൽക്കാലത്ത് വന്നപ്പോ ഇതിന്റെയൊക്കെ സ്വഭാവം കുറച്ച് മാറി. കാരണം അമ്പലങ്ങളൊക്കെ കേവലം ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങളായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ശരിക്കും വ്യവസായമായി മാറുന്നുവെന്നും ഗുരു പ്രതീക്ഷിച്ചല്ല. അത് വിദ്യാഭ്യാസ സ്ഥാപനം ശരിക്കും മനുഷ്യന് വിദ്യ ഉണ്ടാകാൻ വേണ്ടി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ വേണ്ടി, അതൊരു വ്യവസായമായി പിന്നീട് നല്ലൊരു വ്യവസായമായി മാറി ധനസമ്പാദം. ഇപ്പൊ വീണ്ടും തിരിഞ്ഞു, ഇപ്പൊ അതുകൊണ്ടിപ്പം വലിയ കാശുണ്ടാക്കാൻ പ്രയാസമായി വരികയാണ് ഇപ്പം വീണ്ടും. അത് എങ്ങനെ എങ്ങനെ ഏത് ഇത് അത് ഇനി ശിവേരിയിലെ കാര്യം ഞാൻ പറയണം. പ്രയാസം ഉണ്ടാവില്ലെങ്കിൽ പറയാം, സാമ്പത്തികം എങ്ങനെ ഉണ്ടായി പറയണം, പ്രയാസം തോന്നരുത്, ഞാൻ പറയുന്നുണ്ട്. പറയുന്നതിന് എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ പ്രയാസപ്പെട്ട നിങ്ങളിരുന്ന് കരഞ്ഞാൽ പിന്നെ എനിക്ക് പറയുന്നതിന് പേടിയൊന്നും. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത് വിദ്യയ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം സമ്പത്ത് വേണം, അത് ന്യായമായ രീതിയിൽ ആർജിക്കണം, ന്യായമായ രീതിയിൽ അത് ചെലവഴിക്കണം. ഇതൊക്കെ ശരിയാണ്. അവിടെയൊക്കെ ഒരു ന്യായം എന്ന് പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലായി. അപ്പൊ മുമ്പ് ഇവിടെ നടന്ന കാര്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇനി അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ പോകരുത്, എനിക്കറിയാമെന്നുള്ള കാര്യം ആയതുകൊണ്ട് പറയുന്നു. ഇവിടെ സെൻട്രൽ സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, നഴ്സിംഗ് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിന് രണ്ടിലും അഡ്മിഷന് വേണ്ടി ഡൊണേഷൻ വാങ്ങി. ശരി, നല്ല കാര്യം. കാരണം ഇത് കെട്ടിടങ്ങൾ കെട്ടണം, അതിനെ വികസിപ്പിക്കണം, അതിന് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ നടന്നു വന്നിരുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പറയട്ടെ, കുഴപ്പമില്ല. ശരി, ഇവിടുത്തെ ട്രസ്റ്റ് ബോർഡ് ഒരു സ്വാമിയുടെ പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ കാശികളെന്ന് പറയുന്നത് അന്ന് വലിയ തുകയാണ്. ഒരു ആ സ്കൂളിലെ ഒരു അഡ്മിഷന് 10,000 അല്ലേ അന്ന് വാങ്ങുക, 10,000 വേണ്ടി വാങ്ങുക. നഴ്സിംഗ് സ്കൂളിന് 20,000-25,000 വാങ്ങി. ഈ പൈസയെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പൈസയൊന്നും ഒരിക്കലും ഇവിടുത്തെ കണക്കിൽ വരത്തില്ല. ശിവേരിയിൽ പ്രതിവിപ്ലവം ഉണ്ടായതിനൊരു കാരണം ഇതൊക്കെയാണ്. ശിവേരിയിലെ പ്രതിവിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ഒരു കാരണം. ഈ പൈസയെല്ലാം വാങ്ങിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പൊതുവെ വന്ന ഈ ട്രഷറർ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ 10 വിരലിൽ കൂട്ടം അറിയാവുന്നവരാണ്. അതിൽ കൂടുതൽ കാലിന്റെ വിരലോടെ ചേർത്ത് കൂട്ടം അറിയുമ്പോൾ അയാൾ ട്രഷറർ ആവത്തില്ല. 10 വിരലിൽ കൂട്ടാണ് അവരും മിടുക്കന്മാരായിരിക്കും. അതിൽ കഴിഞ്ഞ കൂട്ടം അറിഞ്ഞാൽ അയാൾ ട്രഷറർ ആകത്തില്ല. അപ്പൊ ഇവരാണ് ഒരു ഓഡിറ്റർ റിപ്പോർട്ട് വായിച്ചു നോക്കിയ എന്താണെന്നറിയാനോ, ബാലൻസ് ഷീറ്റ് എന്താണ്, എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻഡിച്ചർ, എന്താണ് ട്രയൽ ബാലൻസ് എന്ന് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാകുന്നു. പേര് പോലും കേട്ടിട്ടില്ലാത്തവരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഭൂതം നിധിയാക്കുന്നത് പോലെ നമ്മുടെ താഴെ ആ ഒരു പഴയ കെട്ടിടം ഉണ്ടല്ലോ, അതിലൊരു ഖജനാവുണ്ട്, ഇന്നും ഉണ്ടത്. ആ ഒരു ഖജനാവുണ്ട്, ഈ പൈസയെല്ലാം വാങ്ങിച്ചോണ്ടു നീ ഖജനാവിന്റെ അകത്ത് വയ്ക്കും. അപ്പൊ ഇദ്ദേഹം ഇതിന് കാവലിരിക്കുകയാണ്. ഭൂതം നിധിയാക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഇതിനൊന്നും യാതൊരു അക്കൗണ്ടിങ്ങും ഇല്ല. എന്നിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വാമിയാണ്. ഈ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പം കാലത്ത് 4 മണിക്ക് അവിടെ ചെല്ലും. എന്നിട്ട് ഈ ഖജാനജിയെടുത്ത് അവിടെ വരാൻ പറയും, നേരത്തെ ഇടപാട് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഓരോ നോട്ട് കെട്ടായിട്ട് വാങ്ങും, ഇത് പോക്കറ്റ് വയ്ക്കും, ധർമ്മപ്രവർത്തനത്തിനിറങ്ങും. വർഷങ്ങളോളം ഇത് തുടർന്നുകൊണ്ടിരുന്നു. എത്ര വരുന്നു, എത്ര ചെലവാകുന്നു, ആർക്കും യാതൊരു പിടിയില്ല. ചോദിക്കാൻ ഒരു മനുഷ്യനും ധൈര്യമില്ല. ഇതൊക്കെ അക്കൗണ്ടിങ് വേണ്ടതല്ലേ, ഈ പൈസ ഇങ്ങനെ ചെയ്യാമോ? പൈസ വാങ്ങുന്ന തെറ്റാണ്, ഇത് ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. പൈസ വാങ്ങുക, മണിയെന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആയിരിക്കും, അത് ഒരിക്കലും അൺഅക്കൗണ്ടബിൾ ആകാൻ പാടില്ല. ഇത് ഇന്നിവരെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് കണക്കിൽ വരിക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഈ പണം ഇങ്ങനെ ഒരാൾ കൈവശം വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അപ്പോ ഈ പണം ഇങ്ങനെ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ ഈ പണം ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയത്തിലും സമുദായത്തിലും എല്ലാം തന്റെ സ്വാധീനത്തെ വലുതാക്കാം, വർദ്ധിപ്പിക്കാം. ഇത് ആരെങ്കിലും പറഞ്ഞെന്ന് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ഇതിനൊക്കെ സാക്ഷിയായ ഒരു മണ്ടനാണ് ഞാൻ. മനസ്സിലായോ? ഈ വയസ്സുകാലത്താ ബുദ്ധി ഉദിച്ചത്. എന്ത് ചെയ്യാം? അപ്പോ ഈ പണം ഉപയോഗിച്ച്, അപ്പോ ഈ പണത്തിന്റെ പങ്ക് പറ്റുന്ന പാണന്മാര്, ഞാൻ ജാതിയെ ആക്ഷേപിച്ച് പറയുന്നതല്ല. എന്നുവെച്ചാൽ പാണൻ എന്ന് പറയുന്നത് എന്താണോ, ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞ് ഇങ്ങനെ പാടുന്നവരുണ്ടല്ലോ. കൊന്നത്ത് കൊന്നയും പൂത്ത പോലെ ഇളമാവിൻ തയ്യ തിളിർത്ത പോലെ, ഇങ്ങനെയുള്ള ഈ പാണൻ പാട്ടുകാരന്മാര് ഈ സ്വാമിമാരെ ഇങ്ങനെ നാട് മുഴുവൻ പൊഴുത്തിക്കൊണ്ടേ കിടക്കും. മനസ്സിലായി? അപ്പൊ ഇവര് ഈ കാശ് ചെലവാക്കുന്ന സ്വാമിമാരൊക്കെ ആരാകും? രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ വലിയ ആളാകും, സമുദായത്തിൽ വലിയ ആളാകും. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? നിങ്ങളീ പറയുന്ന ഈ പണം എന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിത് അറിഞ്ഞിരിക്കും. അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാളെ ഈ വഴിക്ക് ഇവർ സഞ്ചരിക്കാതിരിക്കണമെങ്കിൽ ഇത് പരസ്യമായി തന്നെ പറയും. അല്ലാതെ പണ്ട് ഇവിടെ എഴുതിയല്ലോ, ശിവഗിരിയിൽ കരിമേഘങ്ങളെന്ന്. ആ കരിമേഘം ഇതൊക്കെയായിരുന്നു, പ്രചരിപ്പിച്ചതൊന്നുമല്ല. എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള ഈ പാണന്മാര് പാടിപ്പുകഴ്ത്താനുണ്ടെങ്കിൽ ഇവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പാടിപ്പുകഴ്ത്തുന്നതാണ് ഇവിടെ മുഴുവൻ കരിമേഘങ്ങളാണ്. ഇവിടെ ആരോഗ്യം ഒന്ന് പിടിച്ചെടുക്കാൻ പോകുന്നു, ഭയങ്കരമായ അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് ചോദ്യം ചെയ്തതാണ് ശരിക്കും. ഇവിടുത്തെ ചില അന്നത്തെ ചില സ്വാമിമാരൊക്കെ മുഖത്ത് നോക്കി ചോദിച്ചു, ഇതൊക്കെയാണോ, ഇങ്ങനെയൊക്കെയാണോ നടത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് രംഗം അങ്ങ് മാറി. അപ്പൊ എന്തായി? ഇതൊന്നുമല്ല പിന്നെ വിഷയം. വിഷയം എന്തായി? ഇതൊക്കെ സത്യമാണോ എന്നറിയണമെങ്കിൽ ഇന്നത്തെ ആരാണോ വൃതംബരാനന്ദസ്വാമി, അമേയാനന്ദസ്വാമി, പിന്നെ സച്ചിദാനന്ദ സ്വാമി, സച്ചിദാനന്ദ സ്വാമി അന്ന് പുറത്ത് ഇതിനകത്ത് കാലുകുത്താൻ വയ്യാതെ കറങ്ങി നടക്കുന്നവരാണ്. അവർക്ക് ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല. അന്ന് ഇതിനെ എന്താണോ വളരെ ധീരമായി നിന്ന് ചേർത്ത്, ഇന്നിവിടെ ഇല്ലാത്ത വിശ്വനാഥാനന്ദ സ്വാമി, പിന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പ്രകാശാനന്ദ സ്വാമി, പിന്നെ വിശുദ്ധാനന്ദ സ്വാമി. വിശുദ്ധാനന്ദ സ്വാമിയാണ് മുന്നിൽ. ഇവരൊക്കെ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അതിനൊരവസാനം വന്നത്. ഇനി നാളെ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നാളെ ഇവരൊക്കെ ഈ വഴിക്ക് തന്നെ ചിന്തിക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചിന്തിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. അല്ല, ശിവേരിയിൽ ഇതിൽ അപ്പുറം ഒരു കരിമേഘം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആരും പിടിച്ചടക്കാൻ വന്നിട്ടില്ല. ഇതൊക്കെ ചോദ്യം ചെയ്ത ആരാണോ, സന്യാസം സ്വീകരിച്ച ശിഷ്യന്മാരാണെന്ന് ചോദ്യം ചെയ്തത്, അറിയാമോ? പ്രതംബരാനന്ദ സ്വാമി, അമയാനന്ദ സ്വാമിയൊക്കെ ചോദിക്കണം നിങ്ങളെയൊക്കെ സന്യാസ ഗുരു ആരാണ്. അവരുടെ ഗുരുവിനെ അവർ ചോദ്യം ചെയ്തു. ഇന്ന് ഗുരു ശരിയാണെന്ന് അവർ പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും അവര് ഇവരുടെ ഗുരു ശരിയാണെന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായിക്കോണം, അവരെല്ലാം ഇന്നും ആ ഗുരുവിനെ തന്നെ പിന്തുടരുകയാണെന്ന് മനസ്സിലായിക്കോണം എന്ന് പറയേണ്ടി വരും. മറിച്ചാണെങ്കിൽ ഇതാണ് എന്റെ വാസ്തവം. അപ്പൊ സമ്പത്ത് വേണമെന്നുള്ള ശരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് സമ്പത്ത് വേണം. പക്ഷെ ആ സമ്പത്തിന്റെ വിനിമയം അത് ന്യായമായ രീതിയിലായി ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞാണ്. അപ്പോ അല്ലാതെ പുകമറകൾ സൃഷ്ടിക്കുകയും, ഇതൊക്കെ പുകമറകളാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരികയും അത് നേരിടുന്നത് പ്രയാസമായി വരികയും ചെയ്യുമ്പോഴാണ് സ്മോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ കൊണ്ടുവരുന്നത്. പുകമറ, ആ പുകമറകൾ സൃഷ്ടിച്ചിട്ട് അതിനെ നേരിടുക. അത് നേരിട്ടാണ് ഇവിടെ ശിവഗിരി ഒരു കലാപ ഭൂമിയാക്കി. എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനെ ഈ പ്രതിസന്ധിയെ നേരിടണം. അത് ചിലർക്കൊരു സ്വഭാവമുണ്ട്, കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു ചെറിയ ഞുണൽ ചൊറി വന്നു കഴിഞ്ഞാൽ അതിനെ നഖം കൊണ്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലുതാക്കി വലിയ പുണ്ണാക്കിയിട്ട് പിന്നെ സർജന കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് മരുന്ന് വെപ്പിച്ച് ചികിത്സിക്കും. അതാണ് ശിവേരി സംഭവിച്ചത്. വളരെ എന്താണോ, ഒരു വിട്ടുവീഴ്ച കൊണ്ട് വളരെ നിസാരമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നത്തെ ഈ പറയുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര വലുതാക്കി ഇവിടെ പോലീസിനെയും പട്ടാളത്തെയും എല്ലാം കൊണ്ടുവന്നു എല്ലാം അടിച്ചൊതുക്കി പരിഹരിച്ചു. പരിഹരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊക്കെ ആത്യന്തികമായതൊക്കെ പരാജയത്തിലായി. അപ്പൊ അതിന്റെ പിന്നിൽ ഇതായിരുന്നു. പിന്നെ ഇതൊക്കെ ആണ് എന്നുള്ളത് അന്ന് ഈ ഇങ്ങനെ ഈ ഭൂതം കാവലിരുന്ന ഭൂതം ഈ ഭൂതത്തിനും ബോധമുണ്ടായിരുന്നു, പക്ഷെ കഴിവില്ല. ഈ ചെയ്യുന്നതൊക്കെ മോശം കാര്യങ്ങളാണെന്നും ബോധമുണ്ടായിരുന്നു. ഈ ഭൂതം ഒരു ദിവസം സഹി കെട്ട് നിങ്ങൾ ഇന്ന് താമസിക്കുന്ന കെട്ടിടത്തിൽ അവിടെ താമസിച്ച ഒരു സ്വാമി ഒന്ന് കണ്ടിട്ട് കരഞ്ഞു പറഞ്ഞു, ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് ഒരു സ്വാമിയെ കണ്ടു പറഞ്ഞു. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതേ ഭൂതം തന്നെ പറഞ്ഞു, എന്താണോ ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നേ ഇല്ല, എന്തുകൊണ്ട്? പേടിച്ചിട്ട്, ഭയന്നിട്ട്. ഇത് ജീവൻ തന്നെ പണയം വയ്ക്കുന്ന ഒരു സംഗതിയാണ് ഇതേക്ക് ചോദ്യം ചെയ്യുക എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സത്യം എന്താണെന്ന് അന്നും കുറച്ചു പേർക്ക് അറിയാമായിരുന്നു, പക്ഷെ ബഹുജനം കഴുതെന്നാണല്ലോ പറയുന്നത്. ഭൂരിപക്ഷത്തിനൊന്നും അറിയില്ലായിരുന്നു. അവർ വിചാരിച്ച് ഇവിടെ എന്തോ ആരോ ഇതൊക്കെ പിടിച്ചെടുക്കാമെന്ന് അതിന്റെ പ്രതിരോധം ഇവിടെ നടക്കുകയാണ്. നമ്മുടെ സ്ഥാപനമൊക്കെ രക്ഷിച്ച് രക്ഷകനായി വന്നു. അതുകൊണ്ട് തപോവന സ്വാമിയിലേക്ക് പോവാം. ഈ തപോവന സ്വാമി പറഞ്ഞ എന്താണ് സ്കൂളും ആശുപത്രി ഒന്നും ഉണ്ടാക്കുന്നത്? അത് സ്വാമിയുടെ പഠിത്തം അനുസരിച്ച് പറഞ്ഞു. ഗുരു എന്താ ചെയ്തത്? ഇതെല്ലാം ഉണ്ടാക്കി. അത് ഗുരുവിന്റെ സാമൂഹ്യ പ്രതിബദ്ധത അതനുസരിച്ച് പറഞ്ഞു. ഗുരുവിന്റെ സാഹചര്യങ്ങൾ അതായത്. പിന്നെ ഇന്നത്തെ സ്വാമിമാരെന്താ ചെയ്യേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒഴിവാക്കണം. ഏത്? ഏതാണ്? അങ്ങനെ എന്നാണോ ഒഴിവാക്കേണ്ട? അതാണ് ഒഴിവാക്കണം. എന്താ ഒഴിവാക്കേണ്ടത്? ആ ഇത്തരം വലിയ പ്രസ്ഥാനങ്ങളിലൊക്കെ കയറിപ്പറ്റിയിട്ട് അതിനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതാണ് പ്രധാനപ്പെട്ടത്. ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും, അത് വേണം. അത് ചെയ്യരുത് എന്നുള്ളതാണ്. ഞാൻ അല്ല ശിവേരിയിരുന്ന് ശിവേരിയുടെ കാര്യം തന്നെ പറയുന്നു, നാട്ടുകാരുടെ കാര്യം എല്ലാം പറഞ്ഞിട്ട് കാര്യമാണ്. അതാ പറയേണ്ടത്. അത് ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭാരവാഹികളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ കൂടിയാലോചിച്ച് ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. അന്നും കൂടിയാലോചന ഉണ്ടായിരുന്നു. ഒരാൾ ആലോചിക്കും, ബാക്കിയുള്ളവരെല്ലാം കൂടും. അങ്ങനെയായിരുന്നു. അതാണ് കൂടിയാലോചന. ആലോചിക്കുന്നത് ഒരാൾ, ബാക്കിയുള്ളവരെല്ലാം കൂടും. അത്രയേ ഉള്ളൂ. ആലോചിക്കാൻ വേറെ ഒരാൾക്ക് ധൈര്യമില്ല. അതാ പ്രശ്നം. നേരെ പോയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്.